السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. തഫ്സീർ അൽബൈളാവി സൂറത്തുൽ ബഖറയുടെ 12-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അലിഫ് ലാം മീം തുടങ്ങിയ ഫവാത്തിഹു സുവർ, അവയെക്കുറിച്ച് പറയപ്പെട്ട രണ്ട് അഭിപ്രായങ്ങൾ, രണ്ടാമത്തെ അഭിപ്രായത്തെ തുടർന്ന് പറയപ്പെട്ട നാല് അഭിപ്രായങ്ങൾ, അവക്കുള്ള മറുപടി, അതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തത്. ഖുർആൻ മുഅ്ജിസാണ് എന്നതിന് മേൽ അറിയിക്കാൻ വേണ്ടി സൂറത്തുകൾ ആരംഭിക്കപ്പെട്ട അക്ഷരങ്ങൾ, അവ അക്ഷരങ്ങളുടെ പേരുകളാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് കൂടുതൽ ശരി എന്ന് പറയുന്ന ഭാഗം മുതലാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സാധാരണ പോലെ ആദ്യം ഇന്ന് എടുക്കുന്ന ഭാഗങ്ങൾ വായിക്കുന്നു, പിന്നീട് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والوجه الاول اقرب الى التحقيق واوفق للطائف التنزيل واسلم من لزوم النقل ووقوع الاشتراك في الاعلام من والع واحد فانه يعود بالنقل على ما هو مقصود بالعالميه وقيل انها اسماء القران ولذلك اخبر عنها بالكتاب والقران وقيل إنها أسماء الله تعالى ويدل عليه أن عليا كرم الله وجهه كان يقول يا كاف ها يا عين صاد ويا حميم عين سين قاف ولعله أراد يا منزلهما وقيل الألف من أقصى الحلق وهو مبدأ المخارج واللام من طرف اللسان وهو أوسطها والميم من الشفة وهو آخرها جمع بينها إيماء إلى أن العبد ينبغي أن يكون أول كلامه وأوسطه وآخره ذكر الله تعالى وقيل إنه سر استأثر الله بعلمه وقد روي عن الخلفاء الأربعة وغيرهم من الصحابة ما يقرب منه ولعلهم أرادوا أنها أسرار بين الله تعالى ورسوله ورموز لم يقصد بها إفهام غيره إذ يبعد الخطاب بما لا يفيد إترين باقن لانا إن شاء الله إن نمال چرچ جينا ده والوجه الأول അക്റബു ഇല തഹ്ഖീഖി, ഒന്നാമത്തെ വജഹാണ് തഹ്ഖീഖിലേക്ക് കൂടുതലെടുത്തത്. ആദ്യം അദ്ദേഹം പറഞ്ഞ ഹർഫുകളുടെ പേരാണ് ഇവ എന്നും ഇവകൾ കൊണ്ട് സൂറത്തുകൾ ആരംഭിക്കപ്പെട്ടത്, ഖുർആൻ കൊണ്ട് ആരെ വെല്ലുവിളിക്കപ്പെട്ടുവോ അവരെ ഉണർത്താൻ വേണ്ടിയാണ് അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടുന്നവ, അവർ നിർമ്മിക്കുന്ന വാക്കുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കോർത്തെടുക്കപ്പെട്ടവ തന്നെയാണ് എന്ന് അവരെ ഉണർത്താൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ അഭിപ്രായം, അതാണ് തഹ്ഖീഖിനോട് കൂടുതൽ അടുത്തു നിൽക്കുന്നത്. കാരണം ഇവ ഹർഫുകളുടെ പേരുകളാണ് എന്നത് മുഹഖഖായ ഒരു കാര്യമാണല്ലോ, സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തഹ്ഖീഖിനോട് കൂടുതൽ അടുത്തു നിൽക്കുന്നത് ആദ്യത്തെ അഭിപ്രായമാണ്. വഔഫഖു ലിലതായിഫി തൻസീലി, അവതീർണതയുടെ അഗാധ തലങ്ങളോട് കൂടുതൽ യോജിപ്പുള്ളതും ആദ്യത്തെ അഭിപ്രായമാണ്. അള്ളാഹുവിൻ്റെ കലാം അത് മുഅ്ജിസാണ് എന്നതിലേക്ക് ഖുർആന്റെ ഇഅ്ജാസിന് മേൽ പ്രഥമമായി തന്നെ അറിയിക്കുന്നത് കാരണം ഖുർആന്റെ അഗാധ തലങ്ങളോട് കൂടുതൽ യോജിപ്പുള്ളത് ആദ്യത്തെ അഭിപ്രായമാണ്. സൂറത്തുകളുടെ പേരുകളാണ് എന്ന് പറയുമ്പോൾ അവ ഇഅ്ജാസിന് മേൽ അറിയിക്കുന്നുണ്ടെങ്കിലും അവ ആദ്യം അവയുടെ മുസമ്മകളായ സൂറത്തുകളുടെ മേലാണ് അറിയിക്കുന്നത്, പിന്നെയാണ് അവ ഇഅ്ജാസിന് മേൽ അറിയിക്കുന്നത്. എന്നാൽ ഹർഫുകളുടെ പേരുകളാണ് എന്ന് വരുമ്പോൾ പ്രഥമമായി തന്നെ അവ അറിയിക്കുന്നത് ഇഅ്ജാസിന്റെ മേലാണ്. അതുകൊണ്ട് ആദ്യത്തെ അഭിപ്രായമാണ് ഔഫഖുലി ലതായിഫി തൻസീലി വ അസ്ലമു മിൻ ലുസൂമിൻ നഖലി, ലുസൂമുൻ നഖലിൽ നിന്ന് രക്ഷപ്പെട്ട അഭിപ്രായവും ആദ്യത്തെ അഭിപ്രായമാണ്. രണ്ടാമത്തെ അഭിപ്രായത്തിൽ ലുസൂമുൻ നഖൽ ഉള്ളത് കാരണം രണ്ടാമത്തെ അഭിപ്രായത്തെക്കാൾ കൂടുതൽ രക്ഷപ്പെട്ട അഭിപ്രായം ഒന്നാമത്തെ അഭിപ്രായമാണ്. സൂറത്തുകളുടെ പേരുകളാണ് ഇവ എന്ന രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം നഖൽ അനിവാര്യമായി വരുന്നു, അഥവാ ഇവ ഹറഫുകളുടെ പേരുകളാണ്, പിന്നെ ഇവയെ സൂറത്തുകളുടെ പേരുകളായി നഖൽ ചെയ്യപ്പെട്ടു എന്ന് പറയേണ്ടി വരുമല്ലോ. അപ്പോൾ ആ രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം നഖൽ അനിവാര്യമാണ്, എന്നാൽ ഹറഫുകളുടെ പേരുകളാണ് എന്ന് പറയുമ്പോൾ അത് മൗദൂഉ ലഹു ആയ മാന തന്നെയാണ്, അവിടെ നഖൽ അനിവാര്യമായി വരുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ അഭിപ്രായത്തെക്കാൾ സലീമായ അഭിപ്രായം ഒന്നാമത്തെ അഭിപ്രായം തന്നെയാണ്. വവുഖൂഇൽ ഇസ്തിറാഖി ഫിൽ അഅലാമി മിൻ വാളിഇൻ വാഹിദിൻ, ഒരേ വാളിഇൽ നിന്നുള്ള അലമുകളിൽ പങ്കാളിത്തം സംഭവിക്കുക എന്നതിൽ നിന്നും രക്ഷപ്പെട്ടതാണ് ഒന്നാമത്തെ അഭിപ്രായം. ഫഇന്നഹു യഅഊദു ബിൻ നഖ്ലി അലാ മാ ഹുവ മഖ്സൂദുൻ ബിൽ ആലമിയ്യത്തി, അങ്ങനെ ഇസ്തിറാഖ് സംഭവിക്കുക എന്നത് ആലമിയ്യത്തിന്റെ മഖ്സൂദ്, പേരിടുക എന്നതിന്റെ ഉദ്ദേശ്യം, ആ ഉദ്ദേശത്തെ തന്നെ പൊളിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വസ്തുവിന് പേരിടുന്നത്, അലമ് നൽകുന്നത് ആ വസ്തുവിനെ മറ്റു വസ്തുക്കളിൽ നിന്ന് തമ്മീദ് ചെയ്യാനാണ്. ഒരു പിതാവ് തന്റെ മക്കൾക്ക് പേര് നൽകുമ്പോൾ ആദ്യത്തെ കുട്ടിയുടെ പേരല്ല അടുത്ത കുട്ടിക്ക് നൽകുന്നത്, ആദ്യത്തെ കുട്ടിയുടെ പേര് തന്നെ അടുത്ത കുട്ടിക്കും നൽകിയാൽ ആദ്യത്തെ കുട്ടിയിൽ നിന്ന് അടുത്ത കുട്ടിയെ വേർതിരിക്കാൻ സാധിക്കില്ല, ആദ്യത്തെ കുട്ടിയിൽ നിന്ന് അടുത്ത കുട്ടി വേർതിരിയില്ല. അലമിയത്തിന്റെ മഖ്സൂദ് വേർതിരിക്കുക എന്നതാണ്, പേരിടുക എന്നതിന്റെ ഉദ്ദേശ്യം വേർതിരിക്കുക, വ്യതിരിക്തമാക്കുക എന്നതാണ്. ഇവിടെ സൂറത്തുകളാണ് എന്ന അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ അലിഫ് ലാം മീം എന്ന പേര് സൂറത്തുൽ ബഖറക്കുണ്ട്, സൂറത്തു അൽ ഇംറാനിനുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്തുകൾക്കൊക്കെയുണ്ട്. ഒരേ വാലിഉ തന്റെ ഒന്നിലധികം സൂറത്തുകൾക്ക് ഒരേ പേര് നൽകി എന്നത് അവിടെ സംഭവിച്ചു പോകുന്നു. അപ്പോൾ പിന്നെ അലമീയത്തിന്റെ മഖ്സൂദ് പൊളിഞ്ഞു പോകുന്നു. ഒരേ പിതാവ് തന്റെ കുറെ പുത്രന്മാർക്ക് ഒരേ പേര് നൽകുന്നത് പോലെ, അതിൽ നിന്നും രക്ഷപ്പെട്ട അഭിപ്രായമാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം സൂറത്തുകളുടെ പേരുകളാണ് എന്ന അഭിപ്രായ പ്രകാരം യഥാർത്ഥത്തിൽ ആ ഇസ്തിറാഖാണ് സംഭവിക്കുന്നത്, എന്നാൽ ഒന്നാമത്തെ അഭിപ്രായം അതിൽ നിന്ന് രക്ഷപ്പെട്ട അഭിപ്രായമാണ്. ഇത്രയും ന്യായങ്ങൾ പറഞ്ഞ് അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുള്ള ആദ്യം പറഞ്ഞ അഭിപ്രായത്തെ അദ്ദേഹം കൂടുതൽ ന്യായങ്ങൾ നിരത്തി നമുക്ക് ബോധിപ്പിച്ചു തരികയാണ്. വഖീല, പിന്നെയും പറയപ്പെട്ടു, ഇന്നഹ അസ്മാ ഉൽ ഖുർആനി, അവകൾ ഖുർആന്റെ പേരുകളാണ്. നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് പുറമേ ഉള്ള ചില അഭിപ്രായങ്ങൾ കൂടി പറയുകയാണ്, അവ ഖുർആന്റെ പേരുകളാണ്. വലിദാലിക ഉഖ്ബിറാനഹ ബിൽ കിതാബി വൽ ഖുർആനി, ഇക്കാരണത്താൽ അവകൾക്ക് ഖുർആൻ എന്നതുകൊണ്ടും കിതാബ് എന്നതുകൊണ്ടും ഖബർ പറയപ്പെട്ടു. ഉദാഹരണത്തിന് സൂറത്തു ഹൂദ് ആരംഭിക്കുന്നത് അലിഫ് ലാം റ കിതാബുൻ ഉഹ്കിമത് ആയാത്തുഹു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ ഇവകൾക്ക് കിതാബ് എന്നതുകൊണ്ട് ഖബർ പറയപ്പെട്ടത് ഇവ കിതാബിന്റെ പേരാണ് എന്നതിലേക്കുള്ള സൂചകങ്ങളാണ് എന്ന് ഈ അഭിപ്രായക്കാർ വാദിക്കുന്നു. വഖീല ഇന്നഹ അസ്മാഉല്ലാഹി തആല, മറ്റൊരു ഖീലയുള്ളത് അവകൾ അള്ളാഹുവിന്റെ പേരുകളാണ് എന്നാണ്. വയദുല്ലു അലൈഹി, അതിനുമേൽ അറിയിക്കുന്നു, അൻ അലിയൻ കറമല്ലാഹു വജ്ഹ കാന യഖൂൽ, അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, യാ കാഫ് ഹാ യാ ഐൻ സാദ്, യാ ഹമീം ഐൻ സീൻ കാഫ്, ഓ കാഫ് ഹാ യാ ഐൻ സാദേ, ഓ ഹമീം ഐൻ സീൻ കാഫേ, ഇങ്ങനെ നിദാ ചെയ്ത് ഈ ഫവാത്തിഹു സുവർ കൊണ്ട് വിളിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് സംബോധന ചെയ്യപ്പെട്ട വാക്കുകൾ എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ അവ അള്ളാഹുവിന്റെ പേരുകളാവണം, അതുകൊണ്ട് ഇവ അള്ളാഹുവിന്റെ പേരുകളാണ് എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു. വല അല്ലഹു അറാദ യാ മുനസ്സിലഹുമ, ഇമാം ബൈദാവി റഹ്മഹുള്ള പറയുന്നു, അദ്ദേഹം യാ മുനസ്സിലഹുമ, ഓ ഈ ആയത്തുകൾ അവതരിപ്പിച്ചവനെ എന്ന് ഉദ്ദേശിച്ചതാകാം. യാ കാഫ് ഹായ ഐൻ സ്വാദ് എന്ന് പറഞ്ഞാൽ ഓ കാഫ് ഹായ ഐൻ സ്വാദ് എന്ന് അവതരിപ്പിച്ചവനെ. യാ ഹമീം ഐൻ സീൻ ഖാഫ് എന്ന് പറഞ്ഞാൽ ഓ ഹമീം ഐൻ സീൻ ഖാഫ് അവതരിപ്പിച്ചവനെ എന്ന് ഉദ്ദേശിച്ചതാവാം എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നു. വഖീല, മറ്റൊരു ഖീല, അൽ അലിഫു മിൻ അഖസൽ ഹൽഖി വഹുവ മബ്ദഉൽ മഖാരിജി. അലിഫ് ഹൽഖിന്റെ, തൊണ്ടയുടെ അങ്ങേ അറ്റത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. വഹുവ മബ്ദഉൽ മഖാരിജ്, മഖ്റജുകളുടെ തുടക്കമാണത്, മഖ്റജുകളുടെ തുടക്ക കേന്ദ്രമാണ്, തുടക്ക സ്ഥലമാണത് തൊണ്ടയുടെ അങ്ങേയറ്റം എന്നത്. വല്ലാമു മിൻ തർഫിൽ ലിസാനി, നാവിന്റെ തെല്ലിൽ നിന്നാണ് ലാമു വരുന്നത്. വഹു ഔസതുഹ, അതാണെങ്കിൽ മഖ്റജുകളുടെ മധ്യത്തിലാണ്. വൽ മീമു മിന ശഫത്തി, മീമു ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. വഹു ആഖിറുഹ, ചുണ്ട് മഖ്റജുകളുടെ ഒടുക്കത്തിലുള്ള അവസാനത്തിലുള്ള മഖ്റജാണ്. ജുമുഅ ബൈനഹ, ഇവകൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു, അഥവാ തുടക്കവും മധ്യവും അന്ത്യവും ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഈമ അൻ, സൂചിപ്പിക്കാൻ വേണ്ടി. ഇല അന്ന ലഅബ്ദ യംബഗി അൻ യകൂന അവ്വലു കലാമിഹി വ ഔസതുഹു വ ആഖിറുഹു ദിക്റല്ലാഹി തആല. അടിമയുടെ സംസാരത്തിന്റെ ആദി മധ്യാന്ത്യങ്ങൾ അള്ളാഹുവിന്റെ ദിക്രാവണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അലിഫും ലാമും മീമും ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണ് എന്ന് മറ്റൊരഭിപ്രായം. വഖീല, പറയപ്പെട്ടു മറ്റൊരഭിപ്രായം കൂടി. ഇന്നഹു സിറുൻ ഇസ്തഅസറ അല്ലാഹു ബിഇൽമിഹി, അല്ലാഹു തന്റെ വിജ്ഞാനത്തിൽ, അല്ലാഹു തന്റെ അറിവിൽ തെരഞ്ഞെടുത്തു വച്ച പൊരുളാണ് അവ എന്നും ഒരഭിപ്രായം. വഖദ് റുവിയാനിൽ ഖുലഫാഇൽ അർബഅത്തി വഗൈറിഹി മിന സ്വഹാബത്തി മാ യഖ്റബു മിൻഹു, അതിനോട് അടുപ്പം നൽകുന്ന ചില വാക്കുകൾ നാല് ഖലീഫമാരിൽ നിന്നും മറ്റ് സഹാബികളിൽ നിന്നുമൊക്കെ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫീ കുല്ലി കിതാബിൻ സിറുൻ വസിറുല്ലാഹി ഫിൽ ഖുർആനി അവാഇലു സുവർ, എല്ലാ പുസ്തകത്തിലും ഒരു പൊരുളുണ്ട്, വിശുദ്ധ ഖുർആന്റെ പൊരുൾ സൂറത്തിന്റെ തുടക്കത്തിൽ കാണുന്ന ഈ അക്ഷരങ്ങളാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി. അൽ ഹുറൂഫുൽ മുഖത്തഅത്തു മിനസ്സിറിൽ മക്തൂമില്ലദി ലാ യുഫസ്സർ, വ്യാഖ്യാനിക്കപ്പെടാവതല്ലാത്ത മറക്കപ്പെട്ട പൊരുളിൽപ്പെട്ടതാണ് അൽ ഹുറൂഫുൽ മുഖത്ത എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും പറഞ്ഞതായി ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ആശയത്തിലുള്ളത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വല അല്ലഹും മറാദു, അവർ ഉദ്ദേശിച്ചതാവാം. അന്നഹ അസ്റാറുൻ ബൈനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇടയിലുള്ള ചില പൊരുളുകളാണ് അവ എന്ന് അവരുദ്ദേശിച്ചതാവാം. വറുമൂസുൻ ലം യുഖ്സദ് ബിഹാ ഇഫ്ഹാമു ഗൈരിഹി, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കൽ ഉദ്ദേശിക്കപ്പെടാത്ത ചില സൂചകങ്ങളാണ് അവ എന്നും അവർ ഉദ്ദേശിച്ചതാവാം. ഇദ് യബഉദുൽ ഖിതാബു ബിമാ ലാ യുഫീദു, അങ്ങനെ ഉദ്ദേശിച്ചതാവാം എന്ന് പറയാൻ കാരണം ആശയം തരാത്തത് കൊണ്ടുള്ള സംബോധന വിദൂരമായ ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് ഇവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള പൊരുളുകളാണ് എന്നായിരിക്കാം അവരുദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് ഖുലഫായിനെ തൊട്ടും അതുപോലെ മറ്റ് സഹാബികളെ തൊട്ടൊക്കെ ഉദ്ധരിക്കപ്പെട്ട ഇത്തരം പരാമർശങ്ങളെക്കുറിച്ച് ഇമാം ബൈളാവി റഹ്മഹുല്ല പറയുന്നു. ഇതോടെ ഈ അൽ അഹ്റുഫുൽ മുഖത്തഅയെക്കുറിച്ച് പറയപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇമാം ബൈളാവി റഹ്മഹുല്ല നമുക്ക് പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ കൂടുതലായി മനസ്സിലാക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.